വിശ്രമുര സങ്കീർത്തന നമ്മളിവിടെ ആദ്യം പഠിച്ച ഉദാഹരണം ഉണ്ടല്ലോ, ഇതിനു മുമ്പ് ഗുരുസ്തരതി അപ്പോൾ ഇവിടെ ഗുരുസ്തരതി എന്ന് വന്നപ്പോൾ പഴയ കാര്യം ഞാൻ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനെ നമ്മൾ ഗുരുഹുത്തരതി എന്ന് പിരിച്ചു, അങ്ങനെയാണ് പിരിക്കേണ്ടത്, പദച്ഛേദം. അപ്പോൾ അവിടെ എന്താണ്, വിസർഗത്തിന് സകാരം വന്നാൽ വിസർജനീയസി സഹ ഗുരുസ്തരതി എന്ന് രൂപം കിട്ടും. പക്ഷെ നമ്മളതല്ല ചെയ്തത്, അവിടെ നമ്മൾ പിറകിലേക്ക് പോയി. ഗുരുഹു എന്നുള്ളത് വിസർഗം എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ചു. അവിടെ മുതലാണ് നമ്മൾ തുടങ്ങിയത്. എന്ത് മനസ്സിലായി? അവിടെ ഒരു സകാരം ഉണ്ടായിരുന്നു, ആ സകാരത്തിന് നമ്മൾ സുപ്പില സകാരം എന്നോ പറയുന്നു. ആ സകാരത്തിന് സസജുഷോരു എന്ന് പറയുന്ന സൂത്ര പ്രകാരം ഒരുത്വം വന്നു, ഒരുത്വത്തിൽ രേഖ ശേഷിച്ചു. അവിടെ മറ്റൊരു സൂത്രം പ്രവർത്തിച്ചു, ഖരവസാനിവർ വിസർജനീയ, വിസർഗം വന്നു. അങ്ങനെയാണ് ഗുരുഹു എന്ന് പറയുന്നിടത്ത് വിസർഗം വന്നത്. അത് കഴിഞ്ഞു വിസർജനീയസി സഹ പ്രകാര സകാരം. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായ സൂത്രം എന്ന് പറയുന്നത് വിസർജനീയസി സഹയാണ്. ആ സൂത്രം എന്താ പറയുന്നത്? ഖരു പരവരിക്കുമ്പോൾ വിസർഗത്തിന് സകാരം വരും. മറ്റു രണ്ട് സൂത്രങ്ങളും നമ്മൾ പഠിച്ചത് എങ്ങനെയാ പിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ വിസർഗം വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ മനസ്സിലായി സകാരത്തിന് രേഖം വന്നാണ് വിസർഗം വന്നത്. ഈ സകാരം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാതാണ് നമ്മൾ മറ്റൊരു ഉദാഹരണം പഠിച്ചത്, നമസ്തേ നമസ്തേ. ഇവിടെയും നമസ്തേ എന്നുള്ള പിരിച്ചത് നമഹ തേ എന്നാണ്. അവിടെയും നമ്മൾ പിന്നിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സകാരമുണ്ട് നമസ്. ഈ സകാരം എന്ന് പറയുന്നത് മുമ്പലത്തെ ഗുരു സകാരം പോലെയല്ല, നമസ്സെന്ന് പറയുന്ന അവ്യയമാണ്, അവ്യയത്തിലെ സകാരമാണ്, മറ്റ് സുപ്പിന്റെ സകാരമാണ്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സകാരത്തിന് സസ്യശിഷ്ടപ്രകാരം ഒരുത്വം വന്നു, ഖരവസാന വിസർജനീയ പ്രകാരം വിസർഗം വന്ന് രണ്ട് മറ്റു രണ്ട് സൂത്രങ്ങൾക്കും വ്യത്യാസമില്ല. നമഹത്തെ അവിടെയും എന്താണ്, ഖരു പരത്തിലിരിക്കുന്നു, വിസർജനീയസ്യ സപ്രകാരം അവിടെയും സകാരം വന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും അവസാനം, ആദ്യം പിറകിലോട്ട് രണ്ട് സൂത്രം പോയി, പിന്നെ നമ്മൾ മുമ്പിലോട്ടൊരു സൂത്രം ചെയ്തു, വിസർജനീയസ്യ സപ്രകാരം സകാരം വന്നു. മൂന്നാമത്തെ ഉദാഹരണം പുനസ്തവ. അവിടെയും പിരിച്ചെങ്ങനെ പുനഃ തവ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ സകാരമില്ല, പുനര് എന്ന് പറയുന്ന അവ്യയമാണ്. അതിന് ഖരവസാനി ഒരു വിസർജനീയ പ്രകാരം വിസർഗം വന്ന് പുനഃ തവ എന്നായി. പിന്നീട് മാറ്റമില്ല. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോയാൽ മതി, വിസർഗത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയി. ഇവിടെ സസജുഷുവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ ശബ്ദത്തിൽ തന്നെ രേഖയുണ്ട്. പുനര് തവ എന്നിരുന്നു, രേഹത്തിന് വിസർഗം വന്നു പുനഃ തവ വിസർജനീസ്യ സവ വന്നു പുനസ്തവ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ സകാരം രണ്ടു തരത്തിൽ വരാം. ഒന്ന് സുപ്പില സകാരം, അതാണ് ഗുരുസ് രാമാസ് കൃഷ്ണാസ് ഇങ്ങനെയെല്ലാം വരുന്നിടത്ത് വരുന്നത്. മറ്റൊന്ന് അവ്യയത്തിലെ സകാരം. അങ്ങനെ രണ്ട് സകാരങ്ങളെ തിരിച്ചറിയണം. അതുപോലെ തന്നെ രണ്ട് രേഖമുണ്ട്, അതിനെയും തിരിച്ചറിയണം. ഒന്നെന്താണ്? രാമസ് സകാരത്തിന് രുത്വം വരുന്ന രേഖ, അതിനെ രുത്വരേഖ എന്ന് പറയും. സസജുഷോ രു എന്ന് പറയുന്ന സൂത്രത്തിൽ രുത്വവിധിയാണെന്ന് പറയും. കാരണം രു ആണല്ലോ വരുന്നത്. അതിന് ത്വം കൂടെ ചേർത്തിട്ട് സാറിന് അങ്ങനെ പറയും, മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന പോലെ. അത് രുത്വവിധിയാണ്, അതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടി ത്വം ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രുത്വവിധിയിൽ ശേഷിക്കുന്ന രേഖം, അതായത് ര, ആ സമയം പുനര് എന്ന് പറയുന്നത് രുത്വത്തിൻ്റെ രേഖമല്ല. ഇത് രണ്ടും വേർതിരിച്ചറിയണം. മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇത് വേർതിരിച്ചറിഞ്ഞാലേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സകാരം രണ്ട് തരത്തിൽ വരും, രേഖവും രണ്ട് തരത്തിൽ വരും. ഒന്ന് രുത്വത്തിൻ്റെ രേഖമാണ്, മറ്റൊന്ന് അവ്യയത്തിൻ്റെ രേഖം. അവിടെ സസ്യശിക്ഷുവിൻ്റെ ആവശ്യമില്ല. ഇവിടെ എല്ലായിടത്തും എന്താണ്? കരു പരമിരിക്കുമ്പോൾ വിസർഗത്തിന് എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് പോയി പഠിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഉദാഹരണത്തിൽ എന്താണ്? അവസാനം നമ്മൾ പഠിച്ച ഉദാഹരണം രാമശകാര. അവിടെയും നമ്മളെന്താണ്? രാമഹ ചകാര എന്ന് തന്നെ പിരിച്ചത്. പിരിക്കുന്നിടത്ത് വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ പിന്നിലേക്ക് പോയപ്പോൾ രാമസ് രാമര് രാമഹ പഴയതുപോലെ തന്നെ രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോയി രാമഹയിലെത്തി. നമ്മൾ പിരിച്ചടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒരു രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് പോയി ഇവിടെ. അപ്പോൾ ആ വിസർഗത്തിൻ്റെ രൂപത്തെ നമ്മൾ പ്രധാനമായിട്ടെടുത്ത് നമ്മൾ അവിടെ നിന്ന് പിന്നിലേക്കും പോകും, അവിടെ നിന്ന് മുന്നിലേക്കും പോകും. പിന്നിലേക്ക് പോകാമെന്ന് വെച്ചാൽ ആ വിസർഗം കിട്ടുന്നതിന് വേണ്ടി ഏതൊക്കെ സൂത്രങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കും. സസജുഷൊരു ഖരവസാനയോർ വിസർജനീയ. പിന്നെ മുന്നിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു? വിസർജനീയ സിസ വന്നു രാമസിച്ചതർ. അപ്പോൾ ഖര് പരത്തിലിരുന്നപ്പോൾ അവിടെ ചാവുന്നു, ചാവുന്നതുകൊണ്ട് അവിടെ സാവുന്നു. പക്ഷേ അവിടെ വീണ്ടും ഒരു സൂത്രം കൂടെ പ്രവർത്തിച്ചു, അതാണ് സ്തോഹോ സ്റ്റുന സ്റ്റുഹു എന്ന് പ്രവർത്തിച്ചത്. രാമസ്ചകാര എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവ്യയത്തിൻ്റെ സകാരത്തിന് വിസർഗം വന്ന് സകാരം വന്ന് രൂപം വരാം. പിന്നെ അവ്യയത്തിൻ്റെ രേഖത്തിന് വരാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മുമ്പ് വന്നതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഉദാഹരണം ചെയ്യാം. പ്രായശ്ചരതി, പ്രായശ്ചരതി ഇതിനെ പിരിക്കുമ്പോൾ എങ്ങനെ പറയും? പ്രായഹ ചരതി. പഴയതുപോലെ തന്നെയാണ് പ്രായഹ ചരതി. ഇത് പ്രായസ് എന്ന് പറയുന്ന അവ്യയമാണ്. പ്രായസ് മിക്കവാറും എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന, ആൾമോസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ പ്രായ പ്രയോഗിക്കുന്നു. പ്രായസ് ചരതി, പ്രായസ് മിക്കവാറും ചര ഗതു ചരിക്കുന്നു സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥം. ഇവിടെയും എന്താണ് ഈ സകാരത്തിൻ്റെ പ്രത്യേകത? എന്താണ്? സുപ്പല്ല, അവ്യയമാണ്. ഇവിടുത്തെ സുപ്പല്ല, പക്ഷെ ഇത് സുബന്ധമാണ്. അതാണ് പാണിനിയുടെ വിദ്യ. എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രായസ് എന്നവർ പ്രാതിപതികമാക്കി അതിൽ നിന്ന് സുപ്പ് വരും. സുപ്പ് എന്ന് കഴിഞ്ഞാൽ പാണിന് പറയും അമ്പയാദാപ്സുപ്പഹ, ഇത് അവ്യയമായതുകൊണ്ട് അവ്യയത്തിൽ നിന്ന് സുപ്പ് വന്നാൽ ലോപിച്ചു പോകും. പിന്നെ പറയും പ്രത്യേക ലോപിയ പ്രത്യേക ലക്ഷണം, ഇത് സുബന്ധമാവും. അതെല്ലാം നമ്മളിനി പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് സുബന്ധമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് പദമാണ്. അതുകൊണ്ട് ഇവിടെ പദാന്തമാണ് സകാരം. അതിനൊക്കെ പാലിക്കുന്ന നിയമങ്ങളുണ്ട്. അവ്യയമാണെങ്കിലും ഇവിടെ സ്വപ്നം കാണാനില്ല. എന്നാലും ഇത് പദമാണ്, സകാരം പദാന്തമാണ്, സസജുഷൊരു പ്രകാരം ഇവിടെയും വരണ്ടിത്തു. ഖരവസാന ഒരു വിസർജനീയ പ്രകാരം വിസർഗമാണ്. അപ്പൊ പ്രായ എന്നുള്ളതിൽ നിന്ന് നമ്മൾ രണ്ട് സ്റ്റെപ്പ് പിറകിലേക്ക് പോയി, വിസർഗം എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് മനസ്സിലായി അത് വിസർഗം എന്ന് പറയുന്നത് അവ്യയത്തിന്റെ സകാരത്തിൽ രേഭം വന്ന് വന്നതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? വിസർജനീസാവുന്നു. പ്രായസ് ചരതി എന്നായി. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കുന്ന? എന്താണ് കരു പരമിരിക്കുമ്പോൾ വിസർഗത്തിന് എന്ത് വരുന്നു? അതാണ് നമ്മൾ പ്രധാന സൂത്രം, അതാണ്. അതിന്റെ മുന്നിലോട്ടും പിന്നിലോട്ടും നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോ കരു പരമരിക്കെ വിസർഗത്തിന് സകാരം വന്നു. അപ്പോ എന്ത് ചെയ്തു? പ്രായസ് ചരതി. അപ്പൊ സകാരത്തിന് ശേഷം ചകാരം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് ശബ്ദങ്ങൾ അടുത്തടുത്ത് വന്നു. സകാരത്തിനടുത്ത് ചകാരം വന്നു കഴിഞ്ഞാൽ അത് മുമ്പിലോ പിന്നിലോ എന്നൊന്നുമില്ല, അതിനാണ് യോഗം എന്ന് പറയുന്നത്, അടുത്തിരിക്കുക. അത് സകാര തവർഗങ്ങൾ, സകാരമല്ല തവർഗത്തിന്റെ മറ്റ് അഞ്ച് വർണ്ണങ്ങളും സകാരം, അതായത് ആറ് വർണ്ണങ്ങളുടെ അടുത്ത് ശകാര ചവർഗങ്ങളുടെ ആറ് വർണ്ണങ്ങൾ ഇരുന്നാൽ ഇരിക്കുന്നതിന് ക്രമം വേണ്ട. എന്നുവെച്ചാൽ സായുടെ അടുത്ത് ചായിരിക്കാം, സായുടെ അടുത്ത് ഇച്ഛായിരിക്കാം, സായുടെ അടുത്ത് ഇച്ഛായിരിക്കാം, എങ്ങനെ വേണോ ഇരിക്കാം. ഏതെങ്കിലും തരത്തിൽ ഈ വർണ്ണങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സ്തോഹസ്തുനാശു പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദേശ ക്രമപ്രകാരം വരും. യഥാസംഖ്യം അനുദേശക സമാനം. സായുടെ അടുത്ത് സകാര ചവർഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ സാക്ക് സ ആദ്യമായതുകൊണ്ട് അതിന് ശായ വരത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. ശാവരും. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ സ്തോസുനാശുലേക്ക് പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം അത് പഠിക്കുക എന്നുള്ളതല്ല. വിസർഗത്തിന് പരത്തിൽ ഖരിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ്. അപ്പോൾ അത് സകാരം വന്നു. സകാരം വന്നാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് നമ്മൾ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് സ്തോസുനാശു കൂടി പഠിച്ചു. പ്രായ ചരതി. ഇതുപോലെ രേഖം വരുന്നു, മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഖരുപ്രത്യാഹാരത്തെ എടുക്കുക. ഖരുപ്രത്യാഹാരത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു വർഗാക്ഷരങ്ങളിലെ പ്രഥമ ദ്വിതീയ വർണ്ണങ്ങളാണ് കാക്ക, ചാച്ച, ഡാഠ, താത്ത, പാപ്പ. പിന്നെ വരുന്നത് ഖരു, ശഷ, സരുവരെയുണ്ട്, ഹല്ലില്ലാതെ ശാഷാസ. അതിൽ തായുടെ ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. എന്തിന്? വിസർജനീയസ്യ സഹ വിസർഗത്തിന് സകാരം വരുന്നു. എവിടെ? എങ്ങനെ? താ പരമരിക്കുമ്പോൾ വരുന്നു. ധ അപൂർവമേ ഉദാഹരണങ്ങളുള്ളൂ, അതുകൊണ്ട് നമ്മളതങ്ങ് വിട്ട് എവിടെയെങ്കിലും വരുമ്പോൾ നോക്കാം. പിന്നെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ഇച്ഛ, അത് പഠിച്ചു. ഇനി അടുത്ത് വരുന്നതാണ് ഛ, ഛ, ഛ. അത് അടുത്ത് നോക്കുക, അവിടെ എങ്ങനെ വരുന്നു. ഇതുപോലെ തന്നെ ഇത് മനസ്സിലാക്കി അവിടെ പ്രയാസമൊന്നുമില്ല. ബാലഹ ബാലസ്ഥിനത്തി. അവിടെ ചാ വേണ്ട. ആ ശരി, ബാലസ്ഥിനത്തി. അവിടെ ചായില്ല, ചായില്ല, ചാ വേണ്ട. എന്ന രണ്ടാമത്തെ ഛായാണ് ബാലശ്ചിനത്തി. ഛിദിര ദ്വൈതീകരണം എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. ദ്വൈതീകരണം രണ്ടാക്കുക, ഛേദിക്കുക, ഛേദനമല്ല ഇതിൽ നിന്നാണ് വരുന്നത്. ബാലശ്ചിനത്തി എന്ന് കണ്ടപ്പോൾ നമ്മളതിനെ ബാലഹ ചിനത്തി ചിന്ത ചിന്തന്തി എന്ന രൂപം വരും. അപ്പോ നമ്മൾ പിറകിലേക്ക് പോകുന്നു, എങ്ങനെയാണ് ഈ വിസർഗം വന്നതെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ ബാലസ് ചിനത്തി എന്ന് പറഞ്ഞു, അവിടെ സകാരത്തിന് സസ്യചിക്ഷ പ്രകാരം ഒരു തുമ്മു. ഖരവസാന ഒരു വിസർജനീയ വിസർഗം വന്നു, ബാലഹ ചിനത്തി എന്നെത്തി. അടുത്തത് വിസർജനീയസി സഹ, എല്ലാം പഴയതുപോലെ തന്നെ. ബാലസ് ചിനത്തി, ഇവിടെ നോക്ക, ഇസും ചും അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്വരങ്ങളൊന്നുമില്ല, രണ്ട് വ്യഞ്ജനങ്ങൾ അടുത്തടുത്ത് വന്നു. ഇകാരം എന്ന് പറയുന്നത് ചകാരത്തിന് ശേഷമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ആ സൂത്രത്തെ സംബന്ധിച്ചാണ്. ഖരവസാനയോർ വിസർജനീയ, അത് കഴിഞ്ഞ് വിസർജനീയ ശേഷമായ രണ്ട് സൂത്രങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ സൂത്രങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി പോകുന്നു. സൂത്രങ്ങളെക്കുറിച്ചുള്ള അറിവിന് നല്ലതാണ്. ഈ ഉദാഹരണമായിട്ട് ബന്ധമില്ല. ഇവിടെ വന്നു വിസർജനീയസ എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലത്തെ പേജിലാണ്, എട്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ 34-ാമത്തെ സൂത്രം. എന്താണ് ഖരവസ വിസർജനീയസ? അതിന് മുമ്പ് വന്നു. ആ അത് ഇത് രണ്ടിടത്ത് വന്നിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഇവിടെയും വന്നു, മുമ്പും വന്നു വിസർജനീയസ. അതിൻ്റെ തൊട്ട് മുമ്പ് കിടപ്പുണ്ട് ഖരവസാന ഒരു വിസർജനീയ, എട്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ 15-ാമത്തെ സൂത്രം. അതിൻ്റെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് ഖരി അവസാനേജ പദാന്തസ്യ രേപസ്യ വിസർഗ. വിസർജനീയ സസാമിനടുത്ത് ഖരിന്ന് എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊന്നും എഴുതിയിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലായിക്കോണം ഖരി പദാന്തസ്യ രേഫസ്യ വിസർഗ എന്ന് നമ്മൾ മനസ്സിലായിക്കോണം. ഇവിടെ അവസാനം എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഈ രണ്ട് സൂത്രം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് പല സൂത്രങ്ങളും വരുന്നുണ്ട്. ഖരവസാന യോഹം എന്ന് പറഞ്ഞാൽ ഖര ച അവസാനം ച ഖരവസാനേ തയോഹോ ഖരവസാനയോഹോ സപ്തമി ദിവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഖര പരമിരിക്കുമ്പോൾ അവസാനത്തിൽ എന്ന് പറയുന്നു. ഇതിനെ ഇങ്ങനെയും പറയാം, ഖര പരമിരിക്കുമ്പോൾ അവസാനം പരമിരിക്കുമ്പോൾ, അങ്ങനെ അർത്ഥം പറയാം. അവസാനം പരമിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവസാനം അങ്ങനെ പരമിരിക്കും. അപ്പോൾ അവിടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാമഹ എന്ന് ഉച്ചരിച്ചു, പിന്നെ ഒന്നും ഉച്ചരിക്കുന്നില്ല. അവിടെ എന്താണ്? ശൂന്യതയാണ്, ഉച്ചാരണ അഭാവം. അതിന് അവസാനമെന്ന് പറഞ്ഞാൽ അത് പരത്തിലാണല്ലോ. രാമഹ എന്ന് ഉച്ചരിച്ചതിന് ശേഷം വരുന്ന ഉച്ചാരണാഭാവം. അതുകൊണ്ട് അവസാനമെന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം കൊടുക്കുക, അല്ലെങ്കിൽ അവസാന വർണ്ണമൊന്നും എടുക്കുക. രാമഹ വിസർഗ അവസാനമാണ്, രണ്ടു തരത്തിൽ അർത്ഥം പറയും. അത് ഖരവസാനയോഗം എന്ന് പറയുന്നത് സമസ്തപദമാണ്. അതിൽ ഖര എന്ന് പറയുന്ന ആ അംശത്തിൽ പാണിനി പറയുന്ന അത് സ്വരിതമാണ്. സ്വരിതേന അധികാര, ഒരു ശബ്ദ സ്വരിതത്തിൽ പറഞ്ഞാൽ അത് അധികാരമാണ്, അധികരിക്കും. ആ കരെന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ വിസർജനീയസി സഹ എന്ന് പറയുന്നിടത്ത് വന്നു. ഇടയ്ക്കുള്ള ഒരു സൂത്രവുമായത്തിലും തൊടാതെ വന്നു. അതായത് 15-ാമത്തെ സൂത്രത്തിൽ നിന്ന് 34-ാമത്തെ സൂത്രത്തിലേക്ക് വന്നു കര്. ഇതിനാണ് പറയുന്നത് മണ്ഡൂകപ്ലുതി എന്ന് പറയുന്നു. സിംഹാവലോകിതം ജീവ മണ്ഡൂകപ്ലുതമേവച്ച ഗംഗാപ്രവാഹവച്ചാപി അധികാരസ്ഥൃത മതാനുമ്പ് പറഞ്ഞു. അതിന്റെ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഖരം എന്ന് പറയുന്ന ഒരു പദം അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടി വിസർജനീസ് സഹൈവ എന്നതാണ് എഴുതിയത്. ഖരി ഖരുപരമിരിക്കുക എന്ന് കിട്ടിയത് ആ സൂത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്നെ മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് പിന്നൊരവസരത്തിൽ പറയാം. സൂത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു സമയം ഒരുപാട് കാര്യം പറഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ തലയിരിക്കത്തില്ല. കാരണം ഈ സൂത്രങ്ങളിൽ തന്നെ ഒരുപാട് സങ്കീർണതകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. ദൃഷ്ടാന്തങ്ങളിൽ മാത്രമാണ് അതെല്ലാം മനസ്സിലാക്കാൻ പോയാൽ തല പെരുത്തു. അപ്പോൾ ഇവിടെ എന്തോ വരുന്നു, നമ്മുടെ ഉദാഹരണത്തിലേക്ക് പോവാം. ഇത് ആ സൂത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ബാല ചിനത്തി നിന്നപ്പോൾ എന്ത് ചെയ്തു, സ്തോസ്റ്റുനാശുന്നു എന്ന് പറഞ്ഞു. സകാരത്തവർഗങ്ങൾക്ക്, സകാരത്തവർഗങ്ങളുടെ സകാരം എവിടെയുണ്ട്, ശകാര ചവർഗങ്ങളുടെ യോഗം വന്നു കഴിഞ്ഞാൽ, അടുത്തു വന്നു കഴിഞ്ഞാൽ ചവർഗത്തിൽപ്പെട്ട ഛായുണ്ട്. അപ്പൊ സകാരത്തിന് അടുത്ത് ഏതും വരാം, മുമ്പിലോ പിമ്പിലോ ഏതും വരാം, ഇവിടെ ഛ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും, ആ ശകാര ചവർഗത്തിൽപ്പെട്ട ആദ്യത്തെ ശകാരം തന്നെ വരും, വേറൊന്നും വരാൻ പാടില്ല. എന്തുകൊണ്ട്, യഥാസംഖ്യം അനുദ്ദേശക സമാനം. ഇവിടെ സ്ഥാനി എന്ന് പറയുന്ന ഏതാണ് സകാരം. അതിന് കർമ്മപ്രകാരം ആദേശത്തിലെ ഒന്നാമത്തെ സകാരം തന്നെ വരണം, യഥാസംഖ്യം വരും. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു, ബാലശ്ചിനത്തി ചിനത്തി, തകാര രണ്ടുണ്ട്, ചിനത്തി എന്നാണ് ചിനത്തി, ചിന്ത ചിന്തന്തി ദിത്വം വരും ചിനത്തി. രണ്ടിന് ഉദാഹരണമാണല്ലോ. ഇനി ഇതുപോലെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഈ പുസ്തകങ്ങൾ നോക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രക്രിയാഭാഷ്യം, അതിനൊക്കെ ഒരുപാട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞ ഒരുപാട് സമയം അതിന് വേണ്ടി പോകും, സ്വയം ചെയ്യും. പിന്നെ പുസ്തകമുള്ളവർ ഏതാണ് ഭൈമി വ്യാഖ്യാനം, അതുള്ളവർക്ക് അതി നോക്കാം. മണിദീപികം മണിദീപിക എ ആർ രാജരാജ ഓർമ്മയുണ്ട്, മലയാളത്തിൽ കിട്ടുന്ന പുസ്തകമാണ്. അതിനകത്തുണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ലഘുപാണിനീയം അതിന് നോക്കണം ഉദാഹരണങ്ങൾ. അങ്ങനെയല്ലാതെ പല പുസ്തകങ്ങളിലും പല രചനാപാഠങ്ങളും പലതും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളുമുണ്ട്. അതിനെല്ലാം നോക്കിയിട്ട് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കും. അതിൽ മലയാളം അറിയാവുന്നവർക്ക് ഉപയോഗപ്പെടുന്ന പുസ്തകമാണ് എ ആർ രാജരാജവർമ്മയുടെ മണിദീപിക. അതുപോലെ വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ് ചെറുതെങ്കിലും ലഘുപാണിനിയും. കേരള പാണിനി എന്നാണ് അറിയപ്പെടുന്നത്. മലയാള ഭാഷയ്ക്ക് വ്യാകരണം എഴുതിയ ആളാണ്, പക്ഷേ അദ്ദേഹം പാണിനീയത്തിൻ്റെ മറുകര കണ്ട ആളാണ്. അപ്പോൾ അതും വളരെ വളരെ പ്രയോജനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് സംസ്കൃതത്തിലാണ്, പക്ഷെ വായിച്ചാൽ മനസ്സിലാകും. ആ പുസ്തകം ഒക്കെ അത് നെറ്റിലുണ്ട്, പക്ഷെ അതിനകത്ത് ഒരുപാട് വായിക്കാൻ പ്രയാസമാണ്, മിസ്റ്റേക്കുകളുണ്ട്. പുസ്തകം ഒറിജിനൽ പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചു. ഈ രണ്ട് പുസ്തകങ്ങളും വെച്ചുകൊണ്ടാണ് പ്രക്രിയാഭാഷ്യം എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹം അത് ഈ പറയുന്നുമുണ്ട്. ഞാൻ ഈ പുസ്തകങ്ങളെ അവലംബിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഫാദർ ജോൺ കുന്നപ്പള്ളി. പക്ഷെ പലരും അങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഇത്തരം വ്യാഖ്യാനങ്ങൾ നോക്കി പുസ്തകം എഴുതും, പക്ഷെ അവരൊരിക്കലും പറയത്തില്ല ഞങ്ങളിങ്ങനെ വ്യാഖ്യാനങ്ങളെ അവലംബിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയത്തില്ല, ഇത് എൻ്റെ സ്വന്തം പാണ്ഡിത്യം കൊണ്ട് ഇതൊക്കെ വന്നതാണെന്ന് പറയും. ആൾക്കാർ വിചാരിച്ചുകൊണ്ട് ഇയാൾ വലിയ പണ്ഡിതനാണ്, ആകാശത്തു നിന്ന് പൊട്ടി വീണ പണ്ഡിതനാണ്. ലഘുസിദ്ധാന്തമതിക്ക് മലയാളത്തിലൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് സംസ്കൃതത്തിലെ സിദ്ധാന്തമതിയുടെ ബാലമനോരമ എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന്റെ കോപ്പിയാണ്. പക്ഷെ വ്യാഖ്യാത ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല, ഞാനത് നോക്കിയാണ് എഴുതിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ വരും. എന്താ പറയുന്നത്, ശുംഭത്തരം എന്ന് പറയും. നമ്മൾക്ക് അതിനോട് കടപ്പാടുണ്ടെങ്കിൽ അത് പറയണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഭൈമി വ്യാഖ്യാനം. അതാണ് ആദ്യം വന്ന വിസ്തൃതമായ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തെ നോക്കി വ്യാഖ്യാനം എഴുതിയിട്ട് ഒരാൾ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചു. പാവം ഭൈമി കാരണമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിനും പിന്നെന്തോ അവാർഡ് കൊടുത്തു. ഓരോരുത്തരുടെ ബുദ്ധി നോക്കണേ. ഇപ്പം നമ്മുടെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് ഇപ്പം ആൾക്കാർ കൊസ്തവഴു വായിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ആരെങ്കിലും പുസ്തകം എഴുതി അവാർഡ് വാങ്ങിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ. പേര് പറയണമെന്നില്ല, ഞാൻ പറയുകയാണ്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ കാശിയിൽ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് 45 50 മറ്റോ എഴുതിയാണ് ഈ ഭൈമ വ്യാഖ്യാനം. ഞാനവിടെ പഠിക്കുന്ന സമയത്തൊന്നും എനിക്കിങ്ങനെ ഒരു ഹിന്ദി വ്യാഖ്യാനം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അവിടെ ആരും പറയത്തില്ല അത്, അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ. പഠിപ്പിക്കുന്നവർ ചിലപ്പോൾ റെഫർ ചെയ്യായിരിക്കും, പക്ഷെ അവരൊരിക്കലും പറയത്തില്ല ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നവരുടെ വില പോവും എന്നാണ് അവർ ധരിക്കുന്നത്. അങ്ങനെയല്ല, എനിക്കതറിയാനേ പറ്റില്ല. വാസ്തവത്തിൽ ഈ വ്യാഖ്യാനത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇവിടെ ക്ലാസ് തുടങ്ങുന്ന ആ സമയത്താണ്. ഒരാളെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ട്. ഇത്രയും വർഷം എനിക്കതറിയാൻ പറ്റിയില്ല. പക്ഷെ എത്രയോ പ്രയോജനമുള്ള ഒരു വ്യാഖ്യാനമാണ്. അത് നോക്കി ഒരാൾ പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് മലയാളത്തിലും നല്ല പുസ്തകങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ റെഫർ ചെയ്ത് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മളത് ചെയ്യണം. എന്തായാലും നമ്മൾ എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും ഇതൊക്കെ വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും എന്നാലും മനസ്സിലാവും. ഇതുപോലെ തന്നെ ഉപനിഷത്തുകൾക്ക് പലരും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സംസ്കൃതമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തവർ അന്യവും അന്യാർത്ഥവും പറഞ്ഞ് വ്യാഖ്യാനം എഴുതും. വായിക്കുന്നത് വിചാരിക്കും ഇയാൾ വലിയ സംസ്കൃത പണ്ഡിതനാണ്. വാസ്തവത്തിൽ സംസ്കൃത പണ്ഡിതന്മാരെഴുതി വെച്ചിരിക്കുന്ന അന്യവും അന്യാർത്ഥവും കോപ്പി അടിച്ചിട്ട് പിന്നെ അവരുടെ വായി തോന്നിയൊക്കെ താഴെ എഴുതി വയ്ക്കും. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ളതാണെന്നും വിചാരിക്കും, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആരും പറയത്തില്ല ഞങ്ങൾ ഇന്ന വിദ്വാന്റെ പുസ്തകം നോക്കിയാണ് ഇത് എഴുതിയത്. പറയുന്നുണ്ട്, ഒരു നഷ്ടവുമില്ല. വ്യാഖ്യാനം എൻ്റെ സ്വന്തമാണ്, അതാരും പറയത്തില്ല. വായിക്കുന്നവർ ധരിച്ചുകൊണ്ട് ഇവർക്ക് ആകാശത്തുനിന്ന് പൊട്ടി വീണ വലിയ വിദ്വാൻമാരാണ്. അതൊരു ആത്മവഞ്ചനയും പരവഞ്ചനയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇങ്ങനൊരു ശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരെടുത്ത് കടപ്പെട്ടാലേ പറ്റും. അത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമുണ്ട്, അല്ലാതെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് റെഫർ ചെയ്ത് ബാക്കി ഉദാഹരണങ്ങൾ മനസ്സിലാക്കണം. മണി ദീപികയും മലയാളത്തിൽ ലഘുവാണിനിയും സംസ്കൃതത്തിൽ കിട്ടുമെങ്കിൽ അത് വായിച്ചു നോക്കുക. ലഘുവാണിനിയും പുസ്തകം തന്നെ നോക്കണം. അതിൽ ലഘുവാണിനിയാണ് വളരെ മെച്ചം. കാരണം അത് വായിക്കുമ്പോഴാണ് രാജരാജവർമ്മയുടെ പാണ്ഡിത്യത്തിൻ്റെ, അത് ചിലരങ്ങനെയുണ്ട്, അവരുടെ പാണ്ഡിത്യത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കും. ഇതങ്ങനെയല്ല, പഠിക്കുന്നവർ മനസ്സിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. എന്നാൽ അതിൽ വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള വിചാരങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നതിൽ എനിക്ക് പല ഭാഗങ്ങളിലും അതിനോട് കടപ്പുണ്ടാകും. നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത് വരുന്നത് ഇനി എടുക്കുക കരുപ്രത്യാഹാരം. കരുപ്രത്യാഹാരത്തിൽ നമ്മളിപ്പോ തായും ധായും ചായും ചായും എന്താണ് ഖരി ഖരു പരമിരിക്കുമ്പോൾ വിസർഗത്തിൽ സകാരം വരുന്നതിൻ്റെ ഉദാഹരണമായി എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല അതുവരെയുള്ള പ്രക്രിയകൾക്ക് ഉദാഹരണമായിട്ടുള്ള സൂത്രങ്ങൾ നമ്മൾ പഠിച്ചു. അത് പ്രധാനമായും വിസർഗത്തിനെന്ത് സംഭവിക്കുന്നു വരുമ്പോ വിസർഗത്തിന് സകാരം വരുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ എടുക്കുന്നത് കാഖായും പാഖായും. അവിടെ വിസർഗത്തിനെന്ത് സംഭവിക്കുന്നു അതും ഖരിപ്പെടുന്നതാണല്ലോ. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് പഠിക്കത്തക്കതേ ഉള്ളൂ, കാരണം ഒറ്റ സൂത്രത്തിലാണ് ഉദാഹരണം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എഴുതുക. രാമകരോതി കരോതി. ഇവിടെ ആ രാമ എന്ന് പറയുന്ന വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ജിഹ്വാമുനി ഇടണം. എന്ന് വെച്ചാൽ മേലോട്ടും താഴോട്ടും തലതിരിച്ച് ചന്ദ്രക്കല മുമ്പൊരിക്കാതെ എഴുതിയിട്ടുണ്ട്. കഖാഭ്യാം പ്രാഗ് അർദ്ധ വിസർഗ സദൃശോ ജുഹ്വാമുനിയ എന്നു പഠിച്ചു. കഖാഭ്യാം പ്രാഗ് അർദ്ധ വിസർഗ സദൃശോ പത്മാനിയ മുമ്പൊരിക്ക നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ട് മുമ്പ് ചെയ്താണ് ആദ്യം ഇവിടെ കാണും. പഴയ സ്ഥലം നോക്കിയാൽ മതി, ഇവിടെ കാണും. ഇല്ലെങ്കിൽ തൽക്കാലം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെ കിടന്നാലും നമുക്ക് മനസ്സിലാക്കാം ഇത് ജിഹ്വാമൂലിയമാണ്. മറ്റേ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ഇതിങ്ങനെ കിടന്നു. പിന്നെ അടുത്ത് ഇത് ജിഹ്വാമൂലിയമാണ്. പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് കൃഷ്ണ വേറൊരു ശബ്ദം പറഞ്ഞു എന്നേ ഉള്ളൂ. ഖനതി കാക്ക കൃഷ്ണ വിസർഗം പാടില്ല, മെല്ലെ തോല കൊടുത്താലും മതി. ഖനതി അവിടെയും ജിഹ്വാമൂലിയമാണ്. ഇതെല്ലാം ഉദാഹരണം ഒരുമിച്ച് വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. അടുത്ത് ബാലഹ പഠതി. ഇത് ഉപത്മാനിയമാണ്. ഇനി വൃക്ഷ ഫലതി. അപ്പൊ ഈ നാല് രൂപങ്ങളും ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളിതിനെ പിരിച്ചെഴുതുമ്പോ ഇതെങ്ങനെ പിരിക്കും? രാമഹ കരോതി, രാമഹ ഖനതി, ബാലഹ പഠതി, വൃക്ഷ ഫലതി. ഇങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്. അല്ലെ, അടുത്ത വിസർഗത്തിലാണ് പിരിച്ചെഴുതുന്നത്. പിരിച്ചെഴുതി നോക്കണം എല്ലായിടത്തും. രാമഹ കരോതി, രാമഹ എന്നെ ശരി, രാമഹ ഖനതി. പൂർവ്വത്തിൽ ഏത് ശബ്ദം വേണോ വയ്ക്കാം, അവിടെ ഒരു വിസർഗം നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. രാമ എന്നോ കൃഷ്ണ എന്നോ കേശവ എന്നോ എന്ത് വേണോ എഴുതാം. വിസർഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ പിറകിലോട്ട് പോകണം. എന്താണ് രാമസ് കരോതി സജുഷോരു രാമര് കരോതി ഖരവസാനയോർ വിസർജനീയ രാമ കരോതി. ഇതുവരെ എത്തും. അപ്പോൾ ജിഹ്വാമൂലിയത്തെ രാമകരോതി എന്നുള്ളതിനെ നമ്മൾ പിരിച്ചപ്പോൾ രാമ കരോതി എന്നായി. എങ്ങനെ വിസർഗം വന്നു അതിനു വേണ്ടി നമ്മൾ പിറകിലോട്ട് പോയി. രാമസ് കരോതി, രാമര് കരോതി, രാമ കരോതി. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണം, എന്താണ്? രാമ ഖനതി. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കൊള്ളുക. രാമ ഖനതി, കരോതിയുടെ സ്ഥാനത്ത് ഖനതി. അവിടെ എന്താ സംഭവിച്ചത്? അതിനമ്മൾ പിരിച്ചു. രാമ ഖനതി, വിസർഗം എവിടെ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ സുപ്പിലേക്ക് പോയി. അപ്പൊ രാമസ് ഖനതി, അവിടെ സസജുഷൊരു പ്രകാരം രുത്തും എന്ന് രാമര് ഖനതി. ഖരവസാനയോർ വിസർജനീയ രാമ ഖനതി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പരത്തിൽ ആദ്യത്തെ ഉദാഹരണത്തിൽ കരോതിക, കരോതി ഡുക്കറിഞ്ഞ് കർണി ചെയ്യുന്നു, ഖനതി ഖനു വിദാരണെ കുഴിക്കുക മാന്തുക എന്നൊക്കെയുള്ള ഖനനം ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. ഇതിൽ നിന്നാണ് ഖനി, അതെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോ ആദ്യത്തേത് എന്താണ്? പരത്തിൽ കായാണ്. രണ്ടാമത്തേത് ഖ, രണ്ടാമത്തെ അക്ഷരം. കാരണം ഖരിലേത് രണ്ടേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇല്ല, അത് ഓർത്തോളൂ. ഖരെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ കായും ഖായുമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചു സംജ്ഞാപ്രകരണത്തിൽ ഖാഭ്യാം പ്രാഗ്, കായുടെയും ഖായുടെയും മുമ്പിൽ അർദ്ധവിസർഗ സദൃശമായി എഴുത്തിലും ഉച്ചാരണത്തിലും പകുതി വിസർഗം പോലെ ഇരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അതിന് ജിഹ്വാമൂല്യം എന്ന് പറയും. ആ ഇവിടെ ഇപ്പോൾ വന്നു, നമ്മൾ അന്വേഷിച്ചാലെത്തിക്കഴിഞ്ഞു. ജിഹ്വാമൂല്യം രാമ ഖനതി. രാമ ഖനതി, രാമസ്ഖനതി, രാമര് ഖനതി. അപ്പൊ ഇവിടെ നമ്മൾ സൂത്രത്തിലേക്ക് പോകണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് കാര്യം മനസ്സിലാക്കുക. സൂത്രത്തിൽ പോയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം വരും. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ആദ്യത്തെ ഉദാഹരണം ഇവിടെ പോയി, രാമ കരോതി എന്നുള്ളത്. അവിടെയും അതിനെ കൊണ്ടുവരണം. ഏത് ജിഹ്വാമൂലിയത്, മറ്റെടുത്ത് വന്നതുപോലെ. രാമ കരോതി എന്നുള്ളടത്ത് മതി. രാമ ഖനതി എന്നുള്ളടത്ത് വന്നു, രാമ കരോതി എന്നുള്ളടത്ത് വന്നു. രാമ കരോതി, രാമ കരോതി, രാമ സുകരോതി. എല്ലാ ഒരു പേജിലേക്ക് ഇനി കൊണ്ടുവന്നാൽ മതി. രാമ കരോതി. ഇപ്പോൾ അതാ അത് ശരിയായി. രാമ കരോതി എന്നാണ് കണ്ടത്. ആ അതിനെ രാമക്കരോതി നമ്മൾ വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ വിസർഗം നമ്മൾ പൂർണ്ണമായും ഉച്ചരിക്കുന്നില്ല. അതുകൊണ്ട് അത് ജിഹ്വാമൂല്യം, രാമക്കരോതി ജിഹ്വാമൂല്യമാണ്. അങ്ങനെ ഒരു പേര് പ്രാചീന ആചാര്യന്മാർ കൊടുത്ത പേരാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പദച്ഛേദം ചെയ്തത് പിരിച്ചെഴുതിയ രാമക്കരോതി പിരിച്ചെഴുതി. വിസർഗം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പിറകിലേക്ക് പോയി. രാമസ് കരോതി, രാമര് കരോതി, അവസാനം രാമ കരോതി. നമ്മൾ പഠിച്ച പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ജിഹ്വാമൂലിയത്തെ പിരിച്ചു കഴിഞ്ഞാൽ വിസർഗമാണ്. അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആ വിസർഗത്തിന്റെ പരത്തിൽ കവർഗത്തിലെ കകാരം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ വിസർജനീയസ്യ സഹപ്രകാര സ വരത്തില്ല, അതിനെ ബാധിച്ചുകൊണ്ട് ജിഹ്വാമൂലിയം വരും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രാമഹ കരോതി എന്നിരിക്കുമ്പോൾ ഇവിടെ വിസർജനീയസ്യ സ വരണം. എന്തുകൊണ്ട് ക എന്ന് പറയുന്നത് കരിലയാണ്. വിസർജനീയസ്യ സ വരേണ്ടത് എന്നിട്ട് രാമസ് കരോതി എന്ന് വരേണ്ടതാണ്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് എന്തുവരും, അവിടെ വിസർഗത്തിന്റെ സ്ഥാനത്ത് ജിഹ്വാമൂലിയം വരും. സാധാരണ ഭാഷയിൽ ഇത് പ്രയോഗിക്കാറില്ല, എന്നാലും നമുക്ക് ഈ സൂത്രം ആവശ്യമുണ്ട്. അതുകൊണ്ടാണിത് നമുക്കിത് ആവശ്യമുണ്ട്. ഇതിൻ്റെ പ്രയോഗം ധാരാളം നമ്മൾ കാണും, എന്നാൽ ഭാഷയിൽ പ്രയോഗിക്കാറില്ല. എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം വരുന്നതെന്ന് മനസ്സിലാക്കിത്തരാം. രാമ കരോതി ഇങ്ങനെ ഒരു രൂപം വരും. ഇത് തന്നെ രാമഹ ഖനതി എന്നൊരിടത്ത് നേരത്തെ ഒന്നിടത്ത് അവിടെ എന്താണ് രാമഹ ഖനതി എന്ന് കണ്ടപ്പോൾ അത് ജിഹ്വാമൂല്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളതിനെ പിരിച്ചെങ്ങനെ രാമഹ ഖനതി വിസർഗം വന്നു. വിസർഗത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പിറകിലേക്ക് പോയപ്പോൾ രാമസ് ഖനതി, രാമര് ഖനതി, രാമഹ ഖനതി. രാമഹ ഖനതി എന്നിരിക്കുന്നിടത്ത് ഖര് അല്ലെ ഖാ പരത്തിലിരിക്കുകയാണ്. ഖര് ഈ ഖായിലാണ് തുടങ്ങുന്നത്. അപ്പോൾ വിസർജനീയസ്യ സഹ പ്രകാര സ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് വരത്തില്ല. അതിനെ ബാധിച്ചിട്ട് അതിൻ്റെ അപവാദം എന്ന് പറയും. അപവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏന ന അപ്രാപ്തേ യോ വിധിർ ആരഭ്യതേ സ തസ്യ അപവാദ എന്ന് പറയും. ന അപ്രാപ്തേ എന്നുവെച്ചാൽ അവശ്യം പ്രാപ്തേ, ഒരു വിധി അവശ്യം പ്രാപ്തമായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രാമഹ ഖനതി എന്നിരിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് വിസർജനീയസ്യ സപ്രകാരം സകാരം വന്നേ തീരും. അതാണ് അവശ്യപ്രാപ്തി എന്ന് പറയുന്നത്. ആണ് ഇതിനെ ഏനനാപ്രാപ്തി ന്യായം എന്ന് പറയും. ഏനനാപ്രാപ്ത ന്യായം എന്ന് പറയും. ഏനനാപ്രാപ്തി ഏതൊരു വിധിയാണോ ഒരിടത്ത് അവശ്യം പ്രാപ്തമായി വരുന്നത്, രാമഹ ഖനതിയിലിരിക്കുന്നിടത്ത് വിസർജനീയ സഹ കരുപരത്തിലിരിക്കുന്നുണ്ട് അവശ്യം പ്രാപ്തമാണ് വന്നേ തീരും. അങ്ങനെ വരുമ്പോൾ യോ വിധിരാരഭ്യതേ മറ്റൊരു വിധി അവിടേക്ക് വരുന്നു. ഏത് വിധി? ജിഹ്വാമൂലിയ വിധി. സ അങ്ങനെ വരുന്ന രണ്ടാമത്തെ വിധി തസ്യ പൂർവസ്യ വിസർജനീയ സഹയുടെ അപവാദമാണ്. ഇതിനാണ് ഏനനാപ്രാപ്ത ന്യായം എന്ന് പറയും, അപവാദ ന്യായം എന്നും പറയും. ഇതേന്നെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ തക്ര കൗണ്ഡിന്യ ന്യായം പലതരത്തിൽ പറയും. നിരവകാശ വിധിര അപവാദ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? വിസർജനീയ സഹ എന്ന് പറയുന്ന സൂത്രം അവശ്യം പ്രാപ്തമാകുമ്പോൾ അവിടെ പുതിയ ഒരു വിധി വന്ന് ജിഹ്വാമൂലിയ വിധി. അപ്പോൾ അത് അവിടെ പ്രവർത്തിക്കും, മറ്റതിൻ്റെ അപവാദമാവാം. രണ്ടാമത്തെ സൂത്രം ആദ്യത്തിൻ്റെ അപവാദമാണ്. അപ്പോൾ ഇവിടെ എന്തു വന്നു? ഇവിടെയും ജിഹ്വാമൂലിയം വന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. നേരത്തെ എഴുതിയ ബാലഹ പഠതി ഏനെന്ന അപ്രാപ്തേ യോ വിധിരാരഭ്യതേ സതസ്യ പൂർവസ്യാന്ന് വേണ്ട സത്യ അപവാദ പൂർവസ്യാന്ന് പറഞ്ഞാൽ ന്യായത്തിൽ അത് അർത്ഥത്തിൽ പറഞ്ഞാണ് തസ്യ പൂർവസ്യ അപവാദ സത്യ അപവാദ. അടുത്ത് നോക്കുക ഉപത്മാനീയത്തിന്റെ ഉദാഹരണം. ഇത് ജിഹ്വാമൂലിയത്തിന്റെ ഉദാഹരണമാണ്. ഇനി ഉപത്മാനീയത്തിന്റെ ഉദാഹരണം നോക്കുക. ബാലഹ പഠതി രാമയുടെ സ്ഥാനത്ത് ബാല വരും. അവിടെ ബാലഹ പഠതി അവിടെ പായുടെ മുമ്പില് അർദ്ധവിസർഗ സദൃശ്യമായിട്ട് രൂപം കൊടുക്കും. അതാണ് ഉപത്മാനീയം. പാക്കി മുമ്പിൽ വന്നുകൊണ്ടാണ് അതിന് ഉപത്മാനിയോ എന്ന് പറയുന്നത്. മുമ്പ് പഠിച്ച് ഭാഭ്യാം പ്രാക് അർദ്ധവിസർഗ സദൃശോ ഉപത്മാനിയ, ഇതിന് ഉപത്മാനിയോ എന്ന് പറയും. ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പിരിക്കും? ബാലഹ പഠതി എന്ന് പിരിക്കും. പിരിച്ചു കഴിഞ്ഞാലോ നമ്മൾ വിസർഗത്തെ തേടിപ്പോകണം. അപ്പൊ അങ്ങനെ വരും, ബാലസ് പഠതി, ബാലാര് പഠതി, ബാലാസ് പഠതി സസ്യശിക്ഷരു കരവസാനയോർ വിസർജനീയ. ബാലഹ പഠതി എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം? വിസർജനീയസി സഹ കരിലപ്പാപരമിരിക്കുന്നു. വിസർഗത്തിന് സാവരേണ്ടതാണ്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അപവാദമായിട്ട് ഇവിടെ എന്തുവരും? ആ അതിൻ്റെ സ്ഥാനത്ത് ഉപത്മാനീയം വരും. ആ ചിഹ്നത്തിൻ്റെ പേരാണ് ഉപത്മാനീയം. ബാലപ്പടതി എന്ന് പറയും. ബാലപ്പടതി എന്ന് പറയും. ഇവിടെ എന്ത് ചെയ്തു? വിസർഗത്തെ ബാധിച്ചുകൊണ്ട് ഉപത്മാനീയം വന്നു. ഇനി അടുത്ത് നോക്കുക, വൃക്ഷ ഫലതി. ഇവിടെ പായല്ല രണ്ടാമത്തെ വർഗം. കാരണം ഇതെല്ലാം കരിൽപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഇത് ഉദാഹരണമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അത് മറക്കരുത്. പായും ഭായും കായും ഖായും കരിൽപ്പെട്ടാണ്. വൃക്ഷ ഫലതി, വൃക്ഷം ഫലിക്കുന്നു എന്ന് വെച്ചാൽ ഫലം ഉണ്ടാകുന്നു എന്നർത്ഥം. കായ്ക്കുന്നു മലയാളത്തിൽ പറഞ്ഞു. ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വൃക്ഷ ഫലതി എന്ന് പിരിക്കും. പിരിച്ചു കഴിഞ്ഞാലോ പിന്നിലേക്ക് പോകണം. എന്താണ്? സസജുഷോരു കരവസാനോ വിസർജനീയ വൃക്ഷ ഫലതി. ഇനി അടുത്ത് വിസർജനീയ സപ്രകാരം വരേണ്ടാണ്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് പറയും, അവിടെ ഉപത്മാനീയം വരണം. അപ്പം വൃക്ഷ ഫലതി വിസർഗം വരെ വരണം. വൃക്ഷ ഫലതി വന്നിട്ട് അവിടെ സകാരം വരേണ്ടതാണ്, വൃക്ഷസ്ഫലതി എന്ന് വരേണ്ടതാണ്. പക്ഷെ പറയും പാടില്ല, എന്ത് വേണം? ഉപത്മാനീയം വരണം. ക്ഷഫലതി എന്ന് പറയും. ഇനി ജിഹ്വാമൂലിയും ഉപത്മാനിയും വിരിക്കുന്ന സൂത്രം നോക്കുക. അടുത്ത് തന്നെ തൊട്ടു മുമ്പിൽ തന്നെ സസ്യശുഷോരു എന്ന് പറയുന്ന സൂത്രത്തിന്റെ മുമ്പിലത്തെ പേജിൽ രണ്ടാമത്തെ സൂത്രം. കുപ്പൂഹോ കപ്പവുച്ച, കുപ്പൂഹോ കപ്പവുച്ച എന്നാണ്. കുപ്പൂഹോ കപ്പവുച്ച, അവിടെ വാസ്തവത്തിൽ കുപ്പുഹോ എന്ന് പറയുന്നിടത്ത് ആ വിസർഗം അവിടെ ഇല്ലാതെ പോകും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. കുപ്പോ കപ്പവച്ച എന്നാണ് സൂത്രം. കുപ്പോ കപ്പവച്ച. കുപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂവും പൂവും, അതാണ് കുപ്പോ എന്ന് പറഞ്ഞത്. കുശ്ച പുശ്ച കുപ്പൂ തയോഹോ കുപ്പൂഹോ സപ്തമി ദിവനമാണ് അതിന്റെ. കു എന്ന് പറഞ്ഞാൽ നോക്ക് പറഞ്ഞു കവർഗം, പൂ എന്ന് പറഞ്ഞാൽ പവർഗം. സപ്തമി ആയതുകൊണ്ട് കവർഗവും പവർഗവും പരമിരിക്കെ എന്ന് കിട്ടും. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. കവർഗേ പവർഗേച്ച വിസർഗസ്യ കപൗസ്തസർഗ. ആ ഭാഗം അവിടെ ഇരിക്കട്ടെ, അങ്ങോട്ടിപ്പം നമ്മൾ പോകുന്നില്ല. ഇത് മാത്രം നോക്കുക. ഖവർഗേ പവർഗേ ചാന്ദ്രന് കുപ്പോഹോ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. കവർഗവും പവർഗവും പരമരിക്കെ. ഇനി സൂത്രത്തിൽ വന്നിരിക്കുന്ന കപൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിലൂടെ കാപ്പൗ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാപ്പൗ എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും അതിന്റെ അർത്ഥം ജിഹ്വാമൂല്യ ഉപദ്മാനീയൗ എന്നാണ്. ജിഹ്വാമൂല്യ ഉപദ്മാനീയൗ എന്ന് പറയുന്നതിന് പകരം കപൗ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട്? വാസ്തവത്തിൽ ആ കായുടെ മുമ്പിലുള്ള ചിഹ്നം അത് ജിഹ്വാമൂല്യത്തെയും പായുടെ മുമ്പിലുള്ള ചിഹ്നം ഉപദ്മാനീയത്തെയും കാണിക്കുന്നു. ആ രണ്ട് ചിഹ്നങ്ങളായിട്ട് മാത്രം എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ കായും പായും കൂടെ അതിനെ കാണിക്കാൻ വേണ്ടി അവിടെ ചേർത്തു. അപ്പോൾ നമ്മൾ കുപ്പോഹോ കപ്പോവിച്ച അല്ലെങ്കിൽ കുപ്പുവോ കപ്പോവിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുപ്പോ കവർഗ പവർഗങ്ങൾ പരമിരിക്കെ യഥാസംഖ്യം ജിഹ്വാമൂല്യ ഉപദ്മാനീയൗ എന്നാണ്. ജിഹ്വാമൂല്യവും ഉപദ്മാനീയവും വരും. കായുടെ പൂർവ്വത്തിൽ വരുന്നതിന് ജിഹ്വാമൂല്യവെന്നും പായുടെ പൂർവ്വത്തിൽ വരുന്നതിന് ഉപദ്മാനീയവെന്നും പറയും. അതുപോലെ ഖായുടെ പൂർവ്വത്തിൽ വരുന്നതിന് ജിഹ്വാമൂല്യമെന്നും ഭായുടെ പൂർവ്വത്തിൽ വരുന്നതിന് ഉപദ്മാനീയമെന്നും പറയും. അത് വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെ നോക്കുക. കവർഗേ പവർഗേച്ച കവർഗം പവർഗം പരമിരിക്കെ. ഇവിടെ പ്രത്യേകം പറയണം, സൂത്രത്തിൽ കൂപ്പൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവർഗം പവർഗം എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ കവർഗത്തിലെയും പവർഗത്തിലെയും രണ്ടക്ഷരങ്ങൾ മാത്രം ഇവിടെ നമ്മൾ എടുത്താൽ മതി. എന്തുകൊണ്ട്? ഖരിൽ ആ രണ്ടക്ഷരേ വരുന്നുള്ളൂ, കായും ഖായും. ബാക്കിയുള്ളതിൽ നിന്ന് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഖരിൽപ്പെട്ട കായും ഖായും പായും ഭായും എന്ന് പറയുന്നതിന് വേറെ ഇവിടെ കവർഗം പവർഗം എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യുക. ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ എടുത്തിട്ട് ബാക്കി മൂന്ന് അക്ഷരങ്ങളെയും വിട്ടയ്ക്കുക. അപ്പോ കവർഗേ പവർഗേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കാ ഖായും പാ ഭായും പരമിരിക്കെ. സപ്തമിയുണ്ട്, പരമിരിക്കെ എന്നുള്ള അർത്ഥം കിട്ടും. ഏതിന് പരമിരിക്കണം? വിസർഗസ്യ, വിസർഗത്തിന് പരമിരിക്കുമ്പോ. അപ്പൊ പൂർവ്വത്തിൽ വിസർഗമിരിക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ഈ ഉദാഹരണങ്ങൾ ചെയ്യിപ്പിച്ചത്. അപ്പൊ പൂർവ്വത്തിൽ വിസർഗമിരിക്കുകയും പരത്തിൽ കാ ഖ പ ഭ ഇതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് കവർഗേ പവർഗേജ വിസർഗസ്യ. അടുത്തെന്താ പറയുന്നത്? കഭൗ എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ വായിക്കണം? ജിഹ്വാമൂലിയ ഉപത്മാനിയോ സ്ഥ. ജിഹ്വാമൂലിയവും ഉപത്മാനിയവും വരും എന്ന് പറയുന്നതിന് വേറെ ഇവിടെ കപ്പോ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം? ജിഹ്വാമൂലിയ ഉപത്മാനിയങ്ങൾ വരും. അപ്പൊ എന്തായി അർത്ഥം? വിസർഗത്തിന് ശേഷം കാ ഖ പ ഭ ഇരുന്നു കഴിഞ്ഞാൽ യഥാക്രമം പൂർവത്തിലെ വിസർഗത്തിന് ജിഹ്വാമൂലിയവും ഉപത്മാനിയവും വരും. പിന്നെ നമ്മുടെ ഉദാഹരണത്തിന് നോക്കുക. ആദ്യത്തെ ഉദാഹരണം രാമഹ കരോതി. അവിടെ എന്തു വന്നു? അതിനമ്മളിപ്പിച്ച് രാമഹ കരോതി. അവിടെ വിസർഗത്തിന് ശേഷം ഇപ്പൊ കവർഗ എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. കവർഗത്തിലെ ക പരമിരിക്കുമ്പോൾ ആ വിസർഗത്തിന്റെ സ്ഥാനത്ത് ജിഹ്വാമൂല്യം വന്നു. വിസർജനീയ സഹയെ ബാധിച്ചിട്ടെന്നുകൂടെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് അടുത്ത ഉദാഹരണം നോക്കുക. രാമഹ ഖനതി. രാമഹ വിസർഗത്തിന് ശേഷം കവർഗത്തിലെ ഖ ഇരുന്നപ്പോൾ ഈ രണ്ടുദാഹരണേ ഉള്ളൂ, അതോടത്തോളൂ. പൂർവത്തിലെ വിസർഗത്തിന്റെ സ്ഥാനത്ത് ജിഹ്വാമൂലിയം വന്നു രാമഖനതി. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. ബാലഹ പഠതി, ബാലപഠതി എന്ന് കണ്ട് നമ്മളതിനെ പിരിച്ചെഴുതി ബാലഹ പഠതി. വിസർഗത്തിന് ശേഷം പവർഗത്തിലെ പ ഇരുന്നു കഴിഞ്ഞാൽ ആ വിസർഗത്തിന്റെ സ്ഥാനത്ത് വിസർജനേസ്യ സഹ അല്ല വരുന്നത്, അതിനെ ബാധിച്ചുകൊണ്ട് ഉപത്മാനീയം വരും, ബാലപഠതി എന്ന് വരുന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. വൃക്ഷ ഫലതി എന്നിരിക്കുമ്പോൾ വിസർഗത്തിന് ശേഷം പവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ വിസർജനീസ്യ സഹ വരണമെന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. അതിനെ ബാധിച്ചുകൊണ്ട് ഉപത്മാനീയം വന്ന് വൃക്ഷഫലതി എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൃത്തിയിൽ കവർഗം പവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കവർഗത്തിലെയും പവർഗത്തിലെയും എല്ലാ അക്ഷരങ്ങളും ഇവിടെ ഉദാഹരണമായി വരത്തില്ല. നമ്മൾ വിസർജനീയസ്യ സ എന്ന് പറയുന്ന സൂത്രമാണ് പഠിക്കുന്നത്. അവിടെ പറഞ്ഞു ഖരു പരമിരിക്കുമ്പോൾ വിസർഗത്തിന് എന്ത് വരും? ഖരിൽപ്പെടുന്ന രണ്ട് വർണ്ണങ്ങളേ ഉള്ളൂ കവർഗത്തിൽ, കാക്ക പവർഗത്തിൽ രണ്ട്. ഇത് രണ്ടും പരമിരിക്കുമ്പോൾ എന്താ വരുന്നത്? സാധാരണഗതിയിൽ വിസർജനീയസ്യ സ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സകാലം വരേണ്ടതാണ്. പക്ഷേ കാഖാപാഭ വരുമ്പോൾ അതിനെ ബാധിച്ചുകൊണ്ട് കുപ്പോ കപ്പവച്ച എന്നുള്ള സൂത്രപ്രകാരം ജിഹ്വാമൂലിയവും ഉപത്മാനീയവും വരും. അങ്ങനെ നമ്മൾ കാഖ അങ്ങനെ രണ്ടുദാഹരണം, ജിഹ്വാമൂലിയത്തിന് പാഭ രണ്ടുദാഹരണം. ഈ ഉദാഹരണമല്ല, ഇതിന് വേറെ കിട്ടത്തില്ല. പരത്തിൽ കായും ഖായും ഇരിക്കുമ്പോൾ ജിഹ്വാമൂലിയവും, പായും ഭായും ഇരിക്കുമ്പോൾ ഉപത്മാനിയും, ഇതല്ലാതെ ഇതിന് വേറെ ഉദാഹരണമേ വരത്തില്ല. അപ്പൊ ചോദിക്കും പിന്നെ നമ്മൾ എന്തിനാ ഇതിനു വേണ്ടി പഠിച്ചു? ഇത് ഭാഷയിൽ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ ഇതിനു വേണ്ടി നമ്മളിത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല പഠിച്ചത്. കാരണം ഈ സൂത്രത്തിൽ പാണിനി ഒരു കാര്യം ചെയ്തു, ച എന്നൂടെ പറഞ്ഞു. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇതുവരെ പഠിച്ച സൂത്രങ്ങളെല്ലാം ഇക എണിച്ച് ഇക്കിനെണ്ണ് വരുന്നു, കുറച്ച് സ്ഥാനീയം നിർദ്ദേശിച്ച് അങ്ങനെ കുറെ ആദേശങ്ങളെയും നിർദ്ദേശിച്ചു. ആ ഗുണ കുറച്ച് സ്ഥാനീയം നിർദ്ദേശിച്ചു, ആദേശങ്ങളെയും നിർദ്ദേശിച്ചു. എച്ചോയോയ സ്ഥാനീയ നിർദ്ദേശിച്ച് ആദേശങ്ങളും നിർദ്ദേശിച്ചു. ഇതെല്ലാം അങ്ങനെയാണ് സൗസ്തുനസ്സു. ഈ സൂത്രത്തിന് വേറെ പ്രത്യേകതയുണ്ട്. സസശുക്ഷോ രൂ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, സാമാന്യ വിധിയും വിശേഷ വിധിയുണ്ട്. അതുപോലെ ഈ സൂത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൂത്രം തന്നെ ഒരേ സമയം രണ്ട് വിധി നടത്തുകയാണ്. ഒരു സമയം രണ്ട് വിധി. ആ രണ്ട് വിധിക്ക് വേണ്ടി പാണിനി എന്ത് ചെയ്തു? സൂത്രത്തിൽ ച എന്നൂടെ പ്രയോഗിച്ചു. അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്, ച വിസർഗ. സൂത്രത്തിൽ ച എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിസർഗത്തിന്റെ സ്ഥാനത്ത് വിസർഗം തന്നെ വരും. എന്ന് വെച്ചാൽ ഉദാഹരണങ്ങൾ നോക്കുക. ഇനി ആദ്യത്തെ ഉദാഹരണം കൊടുക്കുക. രാമഹ കരോതി അതാണല്ലോ. രാമഹ കരോതി എന്നുള്ളടത്ത് രാമക്കരോതി എന്നുകൊണ്ട് നമ്മൾ പിരിച്ച് രാമഹ കരോതി എന്നാക്കി. രാമസ് കരോതി വന്നു, രാമര് കരോതി വന്നു, രാമഹ കരോതി വന്നു. ഇവിടെ കുപ്പോ കപ്പോച്ചോ എന്ന് പറയുന്ന സൂത്രം രണ്ടു തരത്തിൽ പ്രവർത്തിക്കും. കുപ്പോ കപ്പോ എന്ന് പറയുന്ന ഈ അംശം കൊണ്ട് എന്ത് ചെയ്തു? അവിടെ ജിഹ്വാമൂലിയത്തെ വിധിച്ചു. പിന്നെ ച എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അതുകൊണ്ട് രാമഹ കരോതി എന്നിടത്ത് വിസർഗത്തെയും വിധിച്ചു. എന്നുവെച്ചാൽ രാമഹ കരോതിന്നും ഒരു രൂപം വരും. ചുരുക്കത്തിൽ വിസർജനീയ സ്വസ്ഥ വരത്തില്ല, പക്ഷെ ഈ രണ്ട് രൂപം വരും. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, രാമഹ കരോതി, രാമക്കരോതി. സാധാരണ രീതിയിൽ നമ്മൾ ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ ഈ ച കൊണ്ട് വിധിച്ച വിസർഗ രൂപമാണ് എല്ലായിടത്തും കാണുന്നത്. അത് ധാരാളം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സൂത്രം പഠിച്ചത്. ഇത് കാണത്തില്ല, മറ്റ് വേദത്തിലൊക്കെ കാണത്തുള്ളൂ, അപൂർവ ചില സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൂത്രം രണ്ട് തരത്തിൽ പ്രവർത്തിച്ചിട്ട് രണ്ട് രൂപത്തെ ഉണ്ടാക്കി. ഒന്നെന്താണ്? രാമ കരോതി ജിഹ്വാമൂല്യം. മറ്റൊന്നെന്താണ്? രാമഹ കരോതി വിസർഗമുള്ള രൂപം. സകാരം ഒരു കാരണവശാലും വരത്തില്ല. ഇനി അടുത്തൊരു ദൃഷ്ടാന്തം നോക്കുക. രാമഖനതി, രാമഖനതി എന്ന് കണ്ട് നമ്മൾ പിരിച്ചു. രാമഹ ഖനതി, രാമസ് ഖനതി വന്ന്, രാമര് ഖനതി വന്ന്, വിസർഗം വന്ന്, രാമഹ ഖനതി. കുപ്പോ കപൂച്ച എന്ന് പറയുന്ന കുപ്പോ കപൂ ആ അംശം സൂത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗം എന്ത് ചെയ്തു? ഇവിടെ ജിഹ്വാമൂല്യത്തെ വിരിച്ച് രാമഖനതി എന്ന് വന്നു. പക്ഷെ സൂത്രത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട്, ഒരക്ഷരം ച. ആ ച എന്ത് ചെയ്തു? വിസർഗത്തെ വിധിച്ചിട്ട് അവിടെ എന്ത് വന്നു? രാമഖനതി. രണ്ട് രൂപം വരും. അതുകൊണ്ട് ഈ രണ്ട് രൂപം പ്രയോഗിക്കാം. രണ്ടാമത്തെ രൂപമാണ് പ്രയോഗത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാമഖനതി, രാമഖനതി പോലെ വിസർഗത്തിന്റെ ശേഷം കായോ ഖായോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുപ്പൂ കപ്പൂച്ചു എന്ന് പറയുന്ന സൂത്രത്തിലെ ചകാരം കൊണ്ട് വിധിച്ച വിസർഗമാണ് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ വിസർജനീയസ് സഹപ്രകാരം ഖരവസാനയോർ വിസർജനീയ പ്രകാരം വിധിച്ച വിസർഗമല്ല. കാരണം രാമഹ ഖനതി എന്നുള്ളത് ആ വിസർഗം എങ്ങനെ വന്നു? ഖരവസാനയോർ വിസർജനീയ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അതല്ല, അത് പോയി. ആ വിസർഗത്തിന് എന്ത് ചെയ്തു? കുപ്പു കപ്പൂ ചാല സൂത്രം ഒരു വിസർഗം കൂടെ വിധിച്ചു. ഒരു വിസർഗത്തിലും മറ്റൊരു വിസർഗം. ഈ കാണുന്ന വിസർഗം എന്ന് പറയുന്നത് ഖരവസാനയോർ വിസർജനീയ എന്നുള്ള സൂത്രപ്രകാരം വിധിച്ച വിസർഗമല്ല, രൂപം ഒന്ന് തന്നെ. പക്ഷേ കുപ്പു കപ്പൂച്ച എന്ന് പറയുന്ന സൂത്രപ്രകാരം വിധിച്ചാണ്. ഇത് വിധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ സകാരം വന്നു, രാമസ്കനതി എന്ന് വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ വീണ്ടും വിധിച്ചത്. രൂപത്തിന് മാറ്റമൊന്നുമില്ല, ഒരു വിധി കൂടെ വന്നു, വിസർഗത്തിന് വിസർഗം തന്നെ വരും. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. ബാലപ്പട്ടതി എന്ന് കണ്ട് നമ്മൾ അതിനെ പിരിച്ചു, ബാലപ്പട്ടതി. അതിൽ സകാരം വന്നു, രേഖം വന്നു, ഖരവസാനയോർ വിസർജനീയ പ്രകാരം വിസർഗം വന്നു, ബാലപ്പട്ടതി എന്ന് വന്നു. വിസർജനീയസ് സഹ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുപ്പവും കപ്പവും ചവന്നിട്ട് അതിനെ ഉപദ്മാനിയും വിധിച്ചു, ബാലപ്പട്ടതി എന്ന് വന്നു. പക്ഷേ അതേ സൂത്രം തന്നെ അവിടെ ച എന്ന് പറഞ്ഞിട്ട് മുമ്പിരുന്ന സകാരത്തിൽ ഖരവസാനയോർ വിസർജനീയ എന്നുള്ള സൂത്രപ്രകാരം വിധിച്ച ആ വിസർഗത്തിന് ഒരു വീണ്ടും വിസർഗം വിധിച്ചു. അതുകൊണ്ട് രണ്ട് രൂപം വന്നു, ബാലപ്പടതി ബാലഹ പഠതി. അപ്പൊ വിസർഗത്തിന് ശേഷം പ ഭ ഈ രണ്ടക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇവിടുത്തെ വിസർഗം എന്ന് പറയുന്നത് ഖരവസാനയോർ വിസർജനീയ എന്നുള്ള സൂത്രപ്രകാരം എന്ന വിസർഗമല്ല, കുപ്പോ കപ്പോ ച എന്ന് പറയുന്ന സൂത്രത്തിലെ ച പ്രകാരം വന്ന വിസർഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? പാണിനിയുടെ ഈ അപവാദ ന്യായം അനുസരിച്ച് ഏതൊരു സ്ഥലത്തും പ്രവർത്തിക്കാൻ ഓരോ സൂത്രവും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു സകാരത്തെ ഒഴിവാക്കാൻ വേണ്ടി പാണിനി കണ്ടുപിടിച്ച വിദ്യയാണ് വിസർഗത്തിന് ഒരു വിസർഗം കൂടെ വിധിക്കുക. അടുത്ത ഉദാഹരണം നോക്കുക. വൃക്ഷഹ ഫലതി, വൃക്ഷഫലതി എന്ന് കണ്ടു, നമ്മളതിനെ പിരിച്ചു. വൃക്ഷഹ ഫലതി, അവിടെ എന്തോരും സസജുഷരു പ്രകാരം ഋത്തു വന്നു, വിസർജനീയ സിസപ്രകാരം അല്ല, കരവസാന വിസർജ പ്രകാരം വിസർഗം വന്നു. വിസർഗം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കുപ്പോ കപ്പൂച്ച എന്നുള്ള സൂത്രം വന്നിട്ട് ആ വിസർഗത്തിന് ഉപദ്മാനീയത്തെ വിധിച്ചു, ഒരു രൂപം കിട്ടി. പക്ഷേ അവിടെ ആ സൂത്രത്തിന് എന്ത് ചെയ്തു? കുപ്പോഹോ കപ്പൂച്ചാല ചാ പ്രകാരം ഒരു എന്നെ കൂടെ വിധിച്ചു. വിധിച്ചതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അവിടെ വീണ്ടും വിസർഗം തന്നെ വന്നു, അങ്ങനെ രണ്ട് രൂപം വന്നു. വൃക്ഷോപര, ഇപ്പൊ രണ്ട് രൂപം ശരിയാണ് വൃക്ഷോപര, പക്ഷെ വിസർജനീസിസ വരത്തില്ല. രണ്ട് രൂപവും കിട്ടണം, അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ജിഹ്വാമിനി ഉപത്മാനിയും മാത്രമുള്ള ഒരു രൂപം തന്നെ ഇരിക്കും. ആ രൂപത്തെ വികല്പമാക്കി കഴിഞ്ഞാൽ ഇവിടെ ചാക്കി പോരം വാ വന്നു കഴിഞ്ഞാൽ എന്തുവരും? വിസർജനീയ സപ്രകാര സാവര്. ഇപ്പൊ രണ്ട് രൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിസർഗത്തിന് വീണ്ടും ഒരു വിസർഗം കൂടെ വിധിക്കണം, അല്ലെങ്കിൽ എന്തോരം ഒറ്റ രൂപമായിപ്പോവും. അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ വാ പറയാം, പക്ഷെ വാ പറഞ്ഞു കഴിഞ്ഞാൽ സകാരം വരും, അത് പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ വിസർഗത്തിന് ശേഷം കാ ഖ പാ ഭ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ആ വിസർഗം കൊപ്പു കപ്പുവച്ച എന്ന് പറയുന്ന സൂത്രത്തിലെ ചകാരം കൊണ്ടുവന്ന വിസർഗമാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം വരും. പക്ഷേ ജുഹോമുനി ഉപന്മാനിയും വരുന്ന ഉദാഹരണങ്ങൾ അപൂർവമായി വരത്തുള്ളൂ. Yeah.